ഭുജോ ഭുക്തിന ടുവോശി ഉച്ഛുവിന ഭുജോ ധാതുലോകാരയിത്താണ്. ഭുജിൽ നിന്ന് നിഷ്ഠ വരും. ഏ സൂത്രമാണ് നിഷ്ഠ വരും. സകർമ്മക ധാതുവാണ്, കർമ്മണിത്ത വരും. ഭുജിത്ത വരുന്നു. ഓദിത ഓദിത്തായതുകൊണ്ട് നിഷ്ഠത്തകാരത്തിന് നകാരം വരുന്നു. ജകാരത്തിന് എന്ത് വരുന്നു? ചോക്കു. കുത്തും വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഗകാരം. സുവർമ ഭുഗ്ന ഭുജോ കൗഡില്യ. കൗഡില്യാർത്ഥം ടുവോസ്വി ഗതിവൃദ്ധ്യോ. ഈ ഓരോ ഇത്തുകളും വയ്ക്കുന്നതിന് പ്രയോജനമുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഓ എന്ന് പറഞ്ഞു. ഓദിത നിഷ്ഠാനത്വം വന്നു. സൂത്രത്തിന്റെ അർത്ഥം അതാണ്. ഓദിത്തായ ധാതുക്കളിൽ നിന്നും നിഷ്ഠ തകാരത്തിന് നകാരം വരും. അത് വ്യക്തമായതുകൊണ്ട് അവിടെ എഴുതിയില്ല. ടുവോശി ഗതിവൃദ്ധ്യോഹോ. തകാര വിത്തായിപ്പോയി. സൂത്രം ഏതാണ്? ടകാരയിത്താവുന്ന അതാണ്. ആദർ നീടു ഡവ. ഓകാരയിത്തായി എങ്ങനെ? അല്ല, ഓകാരമല്ല, ഓകാരയിത്താവുന്ന എങ്ങനെ? ഉദ്ദേശത്തിലാസീത്ത് ശേഷിക്കുന്ന എന്താണ്? ഷി. നിഷ്ഠ തകാരം വരത്തി വന്ന് ശ്രീ തകാരം എന്നിരിക്കുന്നു. ദാസേട്ടാണോ എന്നിട്ടാണോ? പക്ഷെ ഇട്ട് വരുന്നില്ല. സൂത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. ശീതിതോ നിഷ്ഠായാം പഠിച്ചിട്ടുണ്ടോ? വാസവത്തി ആ സൂത്രം ഇവിടെ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇട്ട് വരും? വരുമോ? വരത്തില്ലേ? സേട്ട് ധാതുവാണ്, എങ്ങനെ ഇട്ട് നിഷേധിക്കും അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കൊടുത്തിട്ടില്ല. സിദ്ധാന്തവതിയിലുണ്ട് ശീതത്വ നിഷ്ഠായ. സിദ്ധാന്തവതി കൊടുപ്പുണ്ട്. അവസാനം നോക്കണമെന്ന്. ആ ഇത്രയേ ഉള്ളൂ. ശ്രീധാതു ഈകാരമിത്തായിട്ടുള്ളത്. ഈകാരം ഇത്തായിട്ടുള്ള ധാതുക്കളിൽ നിന്നും എട്ട് നിഷേധിക്കുന്നു. ശീതത്വ നിഷ്ഠായ വെട്ടിനെ നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തോരും പരത്തിൽ തായിരിക്കുന്നു. സൂത്രം വരുന്നു സ്വീന്നിരിക്കുന്നിടത്ത്. എന്താണ് വജസ്വബീജാദീനാം കീർത്തി സമ്പ്രസാരണം? വജസ്വബീജാദി യജാദിപ്പെടുന്നതാണ്. യജാദികൾ ഏതൊക്കെയാണ്? യജുർ വപുർ വഹിസ്തൈവ അസിവേഞ് വേൻ ഇത്യപി യജാദ്യാസ്വരുമേ നമ. അവിടെ ഒന്ന് സ്വയതി, അത് ഈ ധാതുവാണ്. ശ്വി സമ്പ്രസാരണ ഏതിനു വരും? സമ്പ്രസാരണാശ പൂർവരൂപം വന്നപ്പോൾ എന്തായി? ശു ഷു എന്ന് വന്നു. ഷു പരത്തിൽ നിഷ്ഠാ തകാരത്തിന് എന്ത് വന്നു? നാം വരുമ്പോ ഷു നാന്നിരിക്കുന്നിടത്ത് ഏത് വരുന്നു? ഹലഹ. എന്താണ് അതിന്റെ പ്രവൃത്തി? അങ്കാവയവ ഹലഹ പരം സമ്പ്രസാരണം തദന്തസ്യ ദീർഘ. അപ്പോ അതോന്തിച്ച പ്രകാരം അന്തിമമായ ഉകാരത്തിന് ദീർഘം വന്നു. ശൂന ശൂന എന്ന് വന്നു. പൂർവത്തിൽ ഒത്തിരിക്കുന്നു. ഒത്ത് ശൂനാന്നിരിക്കുമ്പോ താശായിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? പ്രകാരം ശുത്വം വന്നു. ശുത്വം വന്നു. ശുത്വം വന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ എന്ത് വരും? പൂർവത്തിൽ ചാവിലോ? അങ്ങനെയാണ് ചെറുത്വം വരുന്നു. ചെറുത്വം വന്നിട്ട് എന്ത് വരുന്നു? ചകാരം വന്നു. പിന്നെ ശശ്ചോടി പ്രകാരം സകാരത്തിന് ചകാരം വന്നു. ഇതെല്ലാം വരും. ശുത്വം ചർത്വം ഛത്വം ഉച്ഛൂനഹ. ഉച്ഛൂന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തടിച്ചത് പ്രതിവൃത്തിയോ എന്നുള്ള അർത്ഥത്തിൽ അസാണ് പറയുന്നത്. ഉച്ഛൂനമായ വീർത്ത എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറയും. വീർത്തത് എന്നൊക്കെ ഉള്ള അർത്ഥം. പൊടിഞ്ഞത് ഭഗ്ന എന്നൊക്കെ പറയും പോലെ. ശുഷക ശുഷുധാതു ശോഷാർത്ഥത്തിൽ കപ്രത്യം. എവിടെ ആദ്യം നിഷ്ഠ വരുന്നു? ശുഷ് നിഷ്ഠ. നിഷ്ഠ തസ്യ കഹസ്യ ഇവിടെ കാ വിധിക്കുകയാണ്. നേരത്തെ നകാരം വിധിച്ചു. ഇവിടെ ശോഷ് പകാരത്തിൽ ഷുവിന്റെ പരത്തിൽ തായിരിക്കുമ്പോ സൂത്രം പറഞ്ഞു. ഏതാ വരേണ്ടത്? ഷ്ടുനാഷ്ട വരേണ്ടാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? പൂർവത്രാസ അങ്ങനെ വരണം. കാരണം ഇത് എട്ട് രണ്ടിലാണ്. പരത്തിലിരിക്കുന്ന ഷകാരത്തിന് എന്തോരും, അല്ല തകാരത്തിന് എന്തോരും കാ വരുന്നു. ശോഷ് പരത്തിൽ തകാരത്തിന് കാവുന്ന പശുഷ്ക. സിമ്പിളാണ്. ശുഷ് താവതു താക്കി കാവുന്ന ശുഷ്ക ഉണങ്ങിയത് ശുഷ്കവാൻ. അതെല്ലാം സകർമ്മകമായതുകൊണ്ട് ഭുഗ്നവാൻ ഉച്ഛൂനവാൻ ശുഷ്കവാൻ. ഓഹാത്യാഗേ ഹാദാഗ് നിഷ്ഠ വന്നാൽ താ വരും. ഹാ താന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഏതാണ് ഉമാസ്താഗാബാദിസ പ്രകാരം എന്തുവരുന്നു? ഹി തകാരത്തിന് എന്തുവരും? എന്തുവരുന്നു? ഓദിതശ്ച ഓഹാക്കത്യാഗയാണ്. പ്രകാരത്തിന് എന്തുവരും? ഇപ്പൊ എങ്ങനെ രൂപം? ഹീന ഗമധാതുവിൽ നിന്ന് നിഷ്ഠ വന്നു കഴിഞ്ഞാൽ മകാരം ലോപിക്കുന്ന സൂത്രമാണ്. അതാണോ? ഇന്നലെ പറഞ്ഞ എന്നെയും പറ്റിച്ചു. അതാണോ? എന്താണ് എന്റെ വൃത്തി? എന്നറിയണമല്ലോ വൃത്തി. അനുദാത്തോപദേശ വനതി തനോത്യാദീനാം അനുനാസികലോപോ ജലികിങ്കി. ഹീന എന്ന് വരും ഓഹാത്യാഗയിൽ നിന്ന്. ഓഹാത്യാഗയിൽ നിന്ന് നിഷ്ഠ വന്നു കഴിഞ്ഞാൽ ഹീന. ഗമിന മകാരം ലോപിക്കുന്നത് ഗതഹ. അനുദാത്തോപദേശ തനോത്യാദീനാം അനുനാസികലോപോ ജലി കിങ്തി. ഓ വ്രസ്തു ഛേദന. ഓ വ്രസ്തു ഛേദന. നിഷ്ഠാ തകാരം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. എന്തുവരുന്നു? ഏതിന് സമ്പ്രസാരണം വരും? രേഫത്തിന് സമ്പ്രസാരണം വന്ന് ഒരു കാലം വന്നാൽ അടുത്ത എന്തുവരുന്നു സൂത്രം? പൂർവരൂപം വന്ന് അവിടെ എന്തുവരുന്നു? ശിവച്ചിടത്ത് എന്തുവരുന്നു? പരത്തെടുത്തായിരിക്കുമ്പം സ്കോ സംയോഗാദ്യരന്തേച്ച. എന്തുകൊണ്ട്? നകാരജ വനുസ്വാര പഞ്ചമോ ജലി ധാതുഷു സകാരജ ശകാരശ്ചേ. ലവ്രശ് എന്നിരിക്കുന്നിടത്ത് ചേ ചകാരം ഇരിക്കുന്നുണ്ട്. എന്താണ് പൂർവത്തില്? ശകാര സകാരജമാണ്. ഷട്ടവർഗ തവർഗ. അതുകൊണ്ട് സ്കോ സംയോഗാദ്യരന്തേച്ച പ്രകാരം അതങ്ങ് പോയി. പിന്നെന്തായി? പരത്തിൽ തകാരത്തിന് എന്തുവരുന്നു? നകാരായ സൂത്രം ഓദിതശ്ച. പൂർവത്തിൽ തകാരത്തിന് കുത്തും വന്നു. പരത്തിൽ നകാരത്തിന് എന്തുവരും? നകാരത്തിന് എന്ത് വരുന്നു? നത്വം വരുന്നു. വൃക്ണ ഛേദിച്ചത് വൃക്ണ പ്രയോഗത്തിൽ വരുന്നതാണ്. പച്ചോബഹ, പച്ച ധാതുവിന്റെ പരത്തിലിരിക്കുന്ന നിഷ്ഠ, പച്ച ധാതുവിന്റെ പരത്തിൽ നിഷ്ഠ വരുന്നുണ്ട് പച്ചഷ്പാക്കി. പച്ച് പരത്തിൽ നിഷ്ഠയുടെ തകാരം എന്ന് വരുന്നു പച്ചോവഹ. തകാരത്തിന് എന്തോരും മകാരം, പച്ച് വാ എന്നിരിക്കുമ്പോൾ എന്തോരുന്നു പക്വ, പക്വ സകർമ്മകമാണ്. പക്വ പക്വാൻ, പക്വം ഫലം കർമ്മണി. ക്ഷയ ധാതുവിൽ നിന്ന് നിഷ്ഠാവരമ്പയ സൂത്രം വരുന്നു. ആദ്യോപദേശേ എന്തുവരുന്നു തകാരത്തിൽ എന്തുവരുന്നു ക്ഷായോ മഹാ. ക്ഷയധാതുവിന്റെ പരത്തിലിരിക്കുന്ന നിഷ്ഠയ്ക്ക് മകാരം വരുന്നു ക്ഷാമ, ക്ഷാമഹ. സകർമ്മമാണോ അകർമ്മമാണോ? അകർമ്മം. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത് ക്ഷാമഹ എന്നിടത്ത്? ഗത്യർത്ഥകർമ്മക ശിരുഷ സിംഗ് സ്ഥാസവസ ജനരുഹ ജരിതിഭ്യസ്ത പ്രകാരം അകർമ്മകഥാതിൽ നിന്ന് കർത്തരി വരുന്നു. കർത്തരി നിഷ്ഠ വന്നിട്ടാണ് ക്ഷാമഹ എന്ന് പറയുന്നത്. ക്ഷാമഹ എന്നുണ്ടെങ്കിൽ വരാൻ പാടില്ല. എങ്ങനെ വരണം? ക്ഷാമം, ക്ഷാമം എന്ന് വരണം. സേട്ടാണോ അനട്ടാണോ? അനട്ട്. ഭൂതാതുവിൽ നിന്ന് നിഷ്ഠാപരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭൂ ത ഇട്ടു വരൂ. എന്തുകൊണ്ട്? ശ്രൈക്വഹ കീതി, ശ്രൈക്വഹ കീതി ഇട്ടിനെ നിഷേധിക്കും. അപ്പൊ എന്തോരും ഭൂത എന്നൊരു ഭൂതം എന്നൊരു എന്തോരും ഇതുപോലും ഭൂഗത്യർത്ഥമാണോ? അകർമ്മകം ഗത്യർത്ഥ അകർമ്മക ശിരുഷ സിംഗ് സ്ഥാസവസ ജനരുഹ ജരിതിപ്യസ. അകർമ്മക ധാതുവായതുകൊണ്ട് കർത്തരി വരാം, അതുകൊണ്ടാണ് ഭൂതഹ എന്ന് പറയുന്നത്. ഇനി അകർമ്മമായതുകൊണ്ട് കർമ്മണി വരാം, തവതു വരാം ഭൂതവാൻ, അതെല്ലാം വരാം. പക്ഷേ ഇട്ട് ശ്രൈക്കഹക്കിരി പ്രകാരം ഇട്ടിനെ നിഷേധിക്കുന്നു. അതിനൊന്നിച്ചു വരുന്നു ഭൂതാകൽ നിന്ന്. സൂത്രം ഏതാണ്? വേദമതിച്ചോ ഭൂ ണിച്ച് അച്ചോഞ്ചനതി വൃദ്ധി ആവാദേശം ഭാവി. വീണ്ടും ദാസഞ്ഞ് വരുന്നത് എങ്ങനെ? സനാദ്യന്ത ധാതവ ദാസഞ്ജോ. ദാസഞ്ജോ എന്നാൽ അതിൽ നിന്ന് ധാതുന്നത് വരാം നിഷ്ഠ വരാം സൂത്രം നിഷ്ഠ. ഇപ്പോ ഭാവി താവുന്നു ഇട്ട് വരൂ അർദ്ധാദിട്ട് വരാതെ ഇട്ട് വന്നു ഇട്ടിനെ നിഷേധിക്കുമോ? എന്തുകൊണ്ട്? ഏകാച്ചല്ല ഭാവി ഏകാച്ചല്ല അതുകൊണ്ടാണ് നിഷേധിക്കാത്തത്. കൊണ്ട് ഭാവി ഇട്ട് താന്നിരിക്കുന്നു. ഭാവി ഇട്ട് താന്നു നിഷ്ഠായാം സേടി നേർലോപ ഭാവിത സേട്ട് നിഷ്ഠ സേട്ട് അയാൾ നിഷ്ഠ പരവിരുന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ നീക്കി ലോകം വരും. ഇവിടെ ഭാവി ഇട്ട് താന്നിരിക്കുകയാണ്, സേട്ടായ നിഷ്ഠ പരവിരിക്കുകയാണ്, ഭാവി പൂർവ്വത്തിലെ നീക്ക് ലോകം വന്നു. എന്തായി? ഭാവി ഇട്ടുപോയി ഭാവിത ഭാവിതവാൻ. ഭവിപ്പിച്ചത് ഉണ്ടാക്കിയത് അങ്ങനെ ഒരു സകർമ്മോ അകർമ്മോ ഭവിപ്പിച്ചത് അവന് കർമ്മമുണ്ട്. അസംഭൂതാതു അനുഭൂ വന്നു കഴിഞ്ഞാൽ എന്താവും? അനുപൂർവത്തി വന്നു കഴിഞ്ഞാൽ എന്താവും? സകർമ്മകമാവും. അനുഭൂത അനുഭൂതം സകർമ്മകമാവും, കർമ്മണി വരാം. ഉപസർഗം അനുസരിച്ച് സകർമ്മവും അകർമ്മവും ആവും. ഭാവിത ഭാവിതവാൻ കർത്തരിയിലും വരാം ഭാവിതവാൻ. ഗൃഹഹിംസായ ഗൃഹഹിംസായ എന്ന് പറയുന്ന ഒരു ധാതു ഇല്ല എന്നാണ് ഭൈമീകാരൻ പറയുന്നത്. ഗൃഹവൃദ്ധു വൃദ്ധു എന്നൊരു ധാതു ഉള്ളൂ, ഹിംസായ എന്ന് പറയുന്ന ഒരു ധാതു ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അങ്ങനെ ഒരു ധാതു ധാതുപാഠത്തിൽ കാണുന്നില്ല എന്നാണ്. മറ്റ് വ്യാഖ്യാനങ്ങളിലൊന്നും അങ്ങനെ ഒരു ധാതുവിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ധാതു ഇവിടെ വന്നു? ദൃഹഹിംസ എന്ന് പറഞ്ഞൊരു ധാതുണ്ട്, അതിന്റെ ഉച്ചാരണത്തിൽ വന്ന മാറ്റമായിരിക്കാം എന്നാണ് ഭൈമീകാരൻ പറയുന്നത്. ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇനി വേറൊന്ന് പറയാനുള്ള എന്താണ് ഇനി പറയാമെന്നുള്ളത്? പഴയകാലത്ത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും പാഠത്തിൽ ഒരു പക്ഷെ അങ്ങനെ വന്നിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പഴയ വ്യാഖ്യാനങ്ങളിലൊന്നും തന്നെ ദൃഹഹിംസ എന്നൊരു ധാതു ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ദൃഢശബ്ദത്തിനും ഹിംസയുമായിട്ട് യോജിക്കുന്നില്ല അർത്ഥം. അടുത്തെന്ന് പറയുന്നു ദൃഢ സ്ഥൂല ബലയോഹോ. സ്ഥൂലേ ബലവതിച്ച നിപാത്യതേ ഈ ദൃഢഹിംസ എന്നുള്ള ഇത് പഠിക്കുന്ന സമയത്ത് ഈ സംശയം ഉണ്ടായതാണ്. കാരണം ദൃഢ ശബ്ദത്തിന് സ്ഥൂലം അല്ലെങ്കിൽ ബലവാൻ എന്നാണ് അർത്ഥം. അത് ഹിംസയുമായിട്ട് എങ്ങനെ യോജിക്കും? യോജിക്കാൻ പ്രയാസം. അപ്പോ ഭീമസേന ശാസ്ത്രി പറയുന്നതാണ് ശരി എന്നതിനെ സ്വീകരിക്കേണ്ടി. ഗൃഹവൃദ്ധോ ഇവിടെ ദൃഹ ധാതുവിൽ നിന്ന് നിഷ്ഠ വന്നാൽ ദൃഢ നേരിട്ട് സിദ്ധിക്കാൻ വഴിയൊന്നുമില്ല. ദൃഢ എന്നുള്ള രൂപ സിദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങ് നിപാതനം ചെയ്തു. പ്രാദേശിക വിധിമ്പിന ശുദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശോ നിപാതനം. വിശേഷ വിധിയില്ലാതെ ശബ്ദം സിദ്ധിച്ച് ആ രൂപത്തെ കാണിച്ചു കഴിഞ്ഞാൽ അത് നിപാതനം. പ്രാദേശിക വിധിമ്പിന ശുദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശം. ഹോട്ട വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. എന്താകും? ദൂതവരും പിന്നെ തോടയിലോകവരും പിന്നെ എന്തുവരും? ആ അതെല്ലാം വരും. ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? അതായത് പാണിനി അതല്ല, പാണിനി സൂത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയപ്പോ ഈ ശബ്ദം ബാക്കി കിടക്കുന്നു, പുറത്ത് കിടക്കുന്നു. പാണിനിയുടെ അരിപ്പയിന്ന് പുറത്ത് ചാടി കിടക്കുന്നു. എല്ലാത്തിനും നിയമങ്ങളുണ്ടാക്കി. ഇങ്ങനെ ഒരു ശബ്ദം, ഇത് ഒരറ്റത്ത് അഴിച്ചാൽ മറ്റേറ്റത്ത് കുരുങ്ങും. അതാ പ്രശ്നം. നിലവിലുള്ള നിയമങ്ങൾ വെച്ചിട്ട് ദൃഢശബ്ദം സിദ്ധിക്കത്തില്ല. പാണിനി ഒരു കാര്യം ചെയ്തു, നിപാതനം ചെയ്തു. ഇതാ ദൃഢ സ്ഥൂലബലയോഹോ, സ്ഥൂലാർത്ഥത്തിനും ബലാർത്ഥത്തിനും നിപാതനം ചെയ്തു. ദധാതി എന്ന് പറയുന്ന ഏതാണ്? ധാന്യ ധാരണ പോഷണയോഹോ ധാതുവാണ്. ദധാതി ധാൽ നിന്ന് നിഷ്ഠ വന്നു. ധാ പരത്തിലെന്തിരിക്കുന്നു? നിഷ്ഠയിലെത്ത ആണ് പറയുന്നത്. ദധാതേർ ഹി താതിയായ കിതി പരമിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഹി സർവാദേശം വരുന്നു. ധാന്യ ധാതുവിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ഹി. ഹി പരത്തിലെന്തിരിക്കുന്നു? ഹിതം. ഹിതമായത് എന്ന് വെച്ചാൽ ധരിച്ചിരിക്കുന്നത്. ഹിതമായതല്ലേ ധരിക്കുന്നു? ഹിതമൊന്നും. പക്ഷെ ഹിതം കണ്ടു കഴിഞ്ഞാൽ ധാന്യധാരണ പോഷണയോഹോ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വന്നതെന്ന് ധരിക്കാൻ പ്രയാസമാണ്. അത് ഈ പറഞ്ഞ ഇതെല്ലാം പക്വം എന്നുകൊണ്ട് കഴിഞ്ഞാൽ അത് നിഷ്ഠയാണെന്ന് സൂത്രം അറിഞ്ഞാലേ പറയാൻ പറ്റും. നിഷ്ഠയാണെങ്കിൽ തായോ നായോ ഒക്കെ വരണ്ടേ? അങ്ങനെ ഭാവം തിരിക്കുന്നു. ക്ഷാമ നിഷ്ഠയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ശുഷ്ക മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുപോലെ ഹിതം കണ്ടുകഴിഞ്ഞാൽ ധാന്യ ധാതുവിന്റെ രൂപമാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് തന്നെ ഗീതം യോജിച്ചത്. ആ ധരിച്ചതെന്ന് പറഞ്ഞാൽ അർത്ഥമാണ്, യോജിച്ചതെന്ന് പറഞ്ഞാൽ ധരിച്ചതെന്നല്ല, ധരിച്ചതെന്ന് പറഞ്ഞാൽ യോജിച്ചത്. അപ്പൊ ശരിയാവും. ഇനി എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ധാതുവിനാം അനേകാർത്ഥത്വം, ഇങ്ങനെ ഒരർത്ഥമുണ്ട്. യോജിക്കുക എന്നൊരർത്ഥമുണ്ട്. ഇതം യോജിച്ച് അഹിതം വിഹിതം, വിഹിതം എന്ന് പറഞ്ഞ അർത്ഥം മാറി. പൂർവോ ധാക്കരോത്തിരത്തെ അഭിഹിതം ഉക്തം, പൂർവോ ധാക്കരോത്തിരത്തെ ബാക്കി പഠിച്ചതും വിപൂർവോ ധാക്കരോത്തിരത്തെ അഭിപൂർവസ്തു ഭാഷണേ മേളനേ ചാവി സമ്പൂർവോ വിപൂർവസ്ഥാപനേ മത്ത. കേട്ടിട്ടുണ്ടോ? എവിടെ തർക്കം കേട്ടിട്ടുണ്ട്? ഇത് കേട്ടിട്ടുണ്ടോ എന്നാണ്. ആ നിധായ അവിടെ വന്നു. ഹിതം അത് നിങ്ങൾ ഭൈമിയിലെ അവസാനം നോക്കണം. 250 ധാതു രൂപങ്ങൾ നിഷ്ഠ കൊടുത്തിട്ടുണ്ട്, വളരെ പ്രയോജനമുള്ളതാണ്. അടുത്തെന്താ വരുന്നത്? ദുദ്ധാന്യ ധാരണ അല്ല ദാനി, അതിന് ഗുസഞ്ഞുണ്ട്. സൂത്രം ഏതാണ്? വൃത്തി ദാപ്പ് രണ്ടും ഒഴിവാക്കി. ഇവിടെ ദാന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ദാപ്പും ദൈപ്പും വരും. അതുകൊണ്ട് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കണം. ദാരൂപത്തിനും ധാരൂപത്തിനും ഇവിടെ ദൂപത്തിലുള്ള ധാതു, ദാനാർത്ഥത്തിലുള്ള ധാതു. അന്ന് നിഷ്ഠ വരുമ്പോ ദാ ത പറയുന്നു. ഘുസഞ്ഞകസ്യ ദാഹിത്യസ്യ ദധ് സ്യാദ് താദോ കിതി. ഘുസഞ്ഞകസ്യ ദാഹിത്യസ്യ ദധ് സ്യാദ് താദോ കിതി. ഘുസഞ്ഞയുള്ള ദാധാതുവിന് ദധു വരുന്നു, താദിയായ കിത്ത് പരമിരിക്കും. തകാരം അതിലുള്ള കിത്ത് പരമിരിക്കുമ്പം ഈ ദധിനെ സംബന്ധിച്ച് പല പക്ഷമുണ്ട്. സൂത്രത്തിൽ എന്താണ്? ദദ് എന്നാണ്. ദദ് വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദദ് എന്നാണ്. എന്നുവെച്ചാൽ ഇത് പല അഭിപ്രായങ്ങളുണ്ട്, ഇവിടെ ഒന്നെടുത്ത് എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഏത് വന്നാലും കുഴപ്പമില്ല. ദായുടെ സ്ഥാനത്ത് ദദ് പരത്തിൽ താന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ചർത്തുമുണ്ട്. തകാരം വന്നിട്ട് ദത്ത. ദാനം ചെയ്യപ്പെട്ടത്, ദാനം കൊടുത്തത് ദത്ത. ദത്തവാൻ. ഈ ഭൈമിയിൽ ദത് തന്നെയാണ് എഴുതിയത്. അതിനെക്കുറിച്ച് ഭൈമിയിൽ വിശദമായ വ്യാഖ്യാനമുണ്ട്. ഭൈമീകാരൻ അതിന് സമാധാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലിങ്ങനെ കൊടുത്തിരിക്കുന്നു. സിദ്ധാന്ത കൗമുദിയില് ദത്ത് എന്നല്ലേ രഥം എന്നുള്ളതിന്റെ ധായ. സിദ്ധാന്ത കൗമുദിയുടെ വൃത്തിയില് ധാ എന്നാണ്. അത് തന്നെ എല്ലാ പക്ഷവും ഭൈമി കൊടുത്തിട്ടുണ്ട്. ദൈമീ വ്യാഖ്യാനത്തിൽ നാല് പക്ഷം കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും വരുന്ന ദോഷവും എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മനസ്സിലാകണമെങ്കിൽ അത് മനസ്സിലാക്കണം. ഗുണമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചർച്ച വന്നിട്ട് എന്ത് വരുന്നു? ദത്തഹ എന്ന് പറയുന്നു. ഭൈമി എന്ന് പറയുന്ന ഒരു സമഗ്ര വ്യാഖ്യാനമാണ്. അതുകൊണ്ട് അതിനകത്ത് എന്ത് വിഷയമുണ്ടെങ്കിലും അതിനകത്ത് നിന്ന് സമാധാനം കിട്ടും. സിദ്ധാന്തമൂലത്തിലില്ലാത്ത വിവരങ്ങൾ പോലും അതിൽ നിന്ന് കിട്ടും. സിദ്ധാന്തമൂലത്തിൽ പഠിച്ചാൽ നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഭൈമിയിലുണ്ട്. അതായത് ഭാഷ്യത്തിൽ നിന്നും കാശികയിൽ നിന്നും ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ ഒരുപാട്. അദ്ദേഹം ചാരുദേവശാസ്ത്ര ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഏതൊക്കെ, അദ്ദേഹത്തിന് എന്തൊക്കെ ഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു, പ്രാചീന വ്യാകരണം, അതെല്ലാം ഇദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു എന്താണ് എൻസൈക്ലോപ്പീഡിയാണ്. വെറുതെ ലഘുസിദ്ധാന്തമതിയുടെ വ്യാഖ്യാനമല്ല. പിന്നെ അതിനുള്ള ഉദാഹരണങ്ങൾ, ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഓർമ്മിച്ചു വയ്ക്കാൻ തന്നെ പ്രയാസമാണ്. നമ്മുടെ സാഹിത്യത്തിനും അവിടെ ഇവിടെയും ഉള്ള സർവ്വ ഉദാഹരണങ്ങളും എല്ലാം എടുത്തു കൊടുത്തു. ആർക്കെങ്കിലും വ്യാഖ്യാനം എഴുതണം തോന്നണമെങ്കിൽ ഇതുപോലെ ഒരു വ്യാഖ്യാനം എഴുതണം. അത് കോപ്പി അടിച്ചാലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. അല്ലാതെ ഈ ആൾക്കാർ വ്യാഖ്യാനം എഴുതിത്തള്ളുന്നത് പോലെ കാശിന് കൊള്ളാത്ത വ്യാഖ്യാനങ്ങൾ എഴുതരുത്. വ്യാഖ്യാനം എഴുതുന്നതിന് പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ അല്പം വ്യത്യാസപ്പെടുത്തിയാണ്. ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കോപ്പി അടിച്ചിട്ട് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയ ഒരാളാണ്. രാഷ്ട്രപതി സംസ്കൃത വിദ്വാൻമാർക്ക് അവാർഡ് കൊടുക്കും, അത് കിട്ടി. ഒരാളത് അടിച്ചെടുത്ത് അതൊക്കെ ഓരോ മിടുക്കന്മാരതൊക്കെ ചെയ്യും. ഇത് വെച്ചാൽ മതിയല്ലോ, സർവ്വകാര്യങ്ങളും അതി വന്നില്ലേ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യാഖ്യാനം എഴുതുമ്പോൾ ഇത് കണ്ടില്ല, കണ്ടെങ്കിൽ അവരത് കുറച്ച് ചേർത്തന് അത് നമ്മുടെ നഷ്ടമായിപ്പോയി. ഇന്നേ മലയാളത്തിലൊക്കെ വ്യാഖ്യാനം എഴുതിയവര് ഈ ഭൈമി അവർ കാണാൻ വഴിയില്ല, ഹിന്ദി ആയതുകൊണ്ട്. കണ്ടിരുന്നുവെങ്കിൽ നമുക്കതൊരു വലിയ ഇതായിരുന്നു. കോപ്പി അടിച്ചാലെന്തില്ലെങ്കിൽ അത് നമുക്ക് വായിക്കുമ്പോൾ കാര്യം മനസ്സിലായാൽ പോരെ. പക്ഷെ അത് ഇല്ലാതെ പോയി. അദ്ദേഹം അങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതിയിരുന്നെങ്കിൽ അതൊരു വലിയ നിധിയായിരുന്നു, ഒരു സംശയമില്ല. പക്ഷെ ആയുസ് അനുവദിച്ചില്ല. ഇത് തന്നെ എത്ര കാലം എടുത്ത്, അഞ്ചാറ് ഭാഗമായിട്ട് ഈ വ്യാഖ്യാനം എഴുതിത്തീരാൻ എന്തുമാത്രം പരിശ്രമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ഇതുപോലെ തന്നെ ഒരു മഞ്ജുഷയുടെ വ്യാഖ്യാനം, അതും ഇതുപോലെ തന്നെ നല്ല പ്രയോജനപ്രദമാണ് വ്യാഖ്യാനം. ഹിന്ദിയിൽ വേറെ വ്യാഖ്യാനങ്ങളുണ്ട് സിദ്ധാന്ത കൗമുദിക്കല്ലേ? എല്ലാം ചവർ. മലയാളത്തിൽ വ്യാഖ്യാനം പോലെയാണ്, വെറുതെ കഴിഞ്ഞ് കൂട്ടുക. എന്തെങ്കിലും വായിക്കുന്നവർക്കും മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ വരുമ്പം അത് നോക്കത്തില്ല. ഇപ്പൊ തന്നെ ദൃഹഹിംസയാവും. നമ്മൾ വ്യാഖ്യാനിച്ച ദൃഹഹിംസായെന്ന് തന്നെ വ്യാഖ്യാനിക്കും. ഇതാരാ പരിശോധിക്കാൻ പോകുന്നു? ഈ ദൃഹ എന്ന് പറയുന്ന ഒരു പാഠം ധാതു പാഠത്തിലുണ്ടോ എന്നാരാ നോക്കാൻ പോകുന്നു? ആശികയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ വ്യാഖ്യാനിക്കുമ്പോഴും കാശികാരൻ എന്ത് പറഞ്ഞു, ഭാഷ്യത്തിൽ എന്ത് പറഞ്ഞു എന്ന് പരിശോധിച്ചിട്ടാ വ്യാഖ്യാനം എഴുതുന്നത്. ഇത്ര ക്ഷമയും കാർക്കാവുള്ളത്. മറ്റത് ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു വ്യാഖ്യാനവും കഴിയുക, ഞാനും വ്യാഖ്യാനം എഴുതി, അതെത്ര ഉപയോഗപ്രദമാകുമെന്നുള്ളതാണ്. മലയാളത്തിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം ചവർ വ്യാഖ്യാനങ്ങളാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ പ്രയോജനമുള്ള വ്യാഖ്യാനം. സിദ്ധാന്തമുദിയിൽ ബാലമനോരമയാണ് ലളിതമായ വ്യാഖ്യാനം സംസ്കൃതത്തിൽ. ലോകസിദ്ധാന്തമുദിയിൽ ഇതുകൊണ്ട് നിഷ്ഠ കഴിഞ്ഞു. പിന്നെ വരുന്ന അടുത്ത് വേറെ പ്രക്രിയയാണ്. പക്ഷെ സിദ്ധാന്തമുദിയിൽ വേറെയും സൂത്രങ്ങളുണ്ട്, വളരെയധികം ധാരാളം പ്രയോഗത്തിൽ വരുന്നതും പ്രയോജനപ്രദവുമായ വേറെയും ധാരാളം സൂത്രങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ നിഷ്ഠയിൽ കർത്തരി നിഷ്ഠ വന്നില്ല. അതുകൂടെ വന്നിട്ടില്ല. ആദികർമ്മത്തിൽ നിഷ്ഠ വരുന്നുണ്ട്, അത് വന്നിട്ടില്ല. ഇതിലൊരു സൂത്രമുണ്ട്, ഇതിൽ വന്നാണ്, ഇത് 91-ാമത്തെ പേജിൽ നേരത്തെ വന്നാണ്. ശീതിതോ നിഷ്ഠായ ശ്വയതേർ ഈതിതശ്ച നിഷ്ഠായ ഇണ്ണ. അങ്ങനെ 91 അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉന്തി ധാതുവിനാണ് കൊടുത്ത ഉന്ന എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ എല്ലാം നോക്കേണ്ടി വരും. അതുപോലെ അതിൻ്റെ അടുത്ത സൂത്രവും ലഘുസിദ്ധാന്തമതി സംയോഗാദിർ ധാതു എണ്ണ ധാതു എന്നുള്ള സൂത്രം വന്ന സ്ഥിതിക്ക് ഇതും വരേണ്ടതാണ്. നദ്ധ്യാഖ്യാപൃ മൂർച്ചിമത വളരെ പ്രധാനപ്പെട്ട സൂത്രമാണ്. എബ്യോ നിഷ്ഠാതസ്യ നത്തുന്ന, അതായത് ധ്യേയ ചിന്തായാം, അതിൽ നിന്നോ നിഷ്ഠാതകാരം എന്നാൽ സംയോഗാദി ധാതു എണ്ണത് പ്രകാരം നകാരം വരണ്ടേ, സംയോഗാദിയാണ്, എണ്ണുണ്ട്, യ പിന്നെ ആകാരം വരുന്നു. എങ്ങനെ അതി ശുഭദേശി ധ്യാത്ത, പക്ഷെ നകാരം വരുന്നില്ല. ആ സൂത്രം വന്ന സ്ഥിതിക്ക് ഇതും കൊടുക്കേണ്ടതാണ്, ധ്യാത. ഇവിടെ ഖ്യാ എന്ന് പറയുന്നത് ഖ്യാഞ്ഞ് പ്രഗതനെ എന്ന് പറയുന്ന ഒരു ധാതു ഉണ്ട്, അതല്ല. ഇതെന്താണോ ചക്ഷിങ്ങ ഖ്യാഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ചക്ഷിങ്ങിന് ഖ്യാ എന്ന ആദേശം വരും, അതാണ്. കാരണം മറ്റേ ഖ്യാ എന്ന് പറയുന്ന ആർദ്ധാതുവിൽ ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് ചക്ഷിങ്ങിന് ഖ്യാ വരുന്നതാണ്. ചക്ഷു വ്യക്തായാം വാചി. പഠിച്ചിട്ടില്ലേ? ചക്ഷു വ്യക്തായാം വാചി വ്യാചക്ഷതെ എന്നൊക്കെ പറയുന്നു. അതിന് ഖ്യാ വരുന്നതാണ്. അതും ഇതുപോലെയാണ്. സംയോഗാദിയുണ്ട്, എണ്ണുണ്ട്, തകാരം വരുന്നു, നകാരം എന്നല്ല, ഖ്യാത ആഖ്യാതം എന്നൊക്കെ പറയുന്നില്ലേ. അതെല്ലാം അതുപോലെ വായിച്ചാലും മനസ്സിലാവും. അത് ധ്യാനം ലുട്ട് വന്നിട്ട് യുവരനാകും. അന്ന് വന്നു കഴിഞ്ഞാൽ എന്തോരും ഭാവാർത്ഥത്തിൽ ധ്യാനം വരും. യുവോരനാകും പഠിച്ചിട്ടുണ്ടോ? അന അന അങ്ങനെ വരുന്നിടത്തെല്ലാം, ഈ അന വരുന്നിടത്തെല്ലാം അങ്ങനെയാണ്. അന്നം ഇത് നിഷ്ഠ, രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഭാവാർത്ഥത്തിലാണ്. ധ്യാത ധ്യാതവാൻ എന്നുവെച്ചാൽ ധ്യാനിച്ചവൻ, ചിന്തിച്ചവൻ. മറ്റങ്ങനെയല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവക്രിയ ആണ് ഭാവാർത്ഥം എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണോ?